അധ്യായം 18 ശ്ലോകമാണ്. അർജുന ഉപവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതം യാഗസ്യ ച ഋഷികേശ പൃഥക്കേശിനി ശൂദന. സർവസൈവ ഗീതാശാസ്ത്രസ്യ അർത്ഥോ അസ്മിൻ അധ്യായേ ഉപസംഹൃത്യ സർവസ്യ വേദാർത്ഥോ വക്തവ്യ ഇത്യവമർത്ഥോ അയം അധ്യായ ആരഭ്യതേ. സർവസൈവ ഗീതാശാസ്ത്രസ്യ അർത്ഥോ, സമ്പൂർണ്ണ ഗീതാശാസ്ത്രത്തിന്റെയും താല്പര്യം അസ്മിൻ അധ്യായ ഉപസംഹൃത്യ, ഈ അധ്യായത്തിലൂടെ ഉപസംഹരിക്കുകയാണ്. അതിനെല്ലാം ക്രോഡീകരിച്ച് പറയുകയാണ്. സർവസ്ഥ വേദാർത്ഥോ വക്തവ്യ, അങ്ങനെ ഉപസംഹരിച്ചിട്ട് സർവവേദ താല്പര്യത്തെയും വേദാർത്ഥം വേദ താല്പര്യത്തെയും ഇവിടെ പറയേണ്ടതാണ്. ഇത്യവും അർത്ഥവുമായും അധ്യായ ആരംഭിത, ഇതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യായം എന്നാണ്. ഇതെല്ലാ ആചാര്യന്മാരും ഇവിടെയും പക്ഷേ ഇത് തന്നെയാണ്. ഗീതയുടെ താല്പര്യം എന്താണെന്ന് അവസാനം വെളിപ്പെടുത്തുക. സർവേഷു ഹി അതീതേഷു അധ്യായേഷു ഉക്തോ അർത്ഥോ അസ്മിൻ അധ്യായ അവഗമ്യത. അതിന് കാരണം പറയുന്നു, കഴിഞ്ഞ അധ്യായങ്ങൾ, കഴിഞ്ഞ 17 അധ്യായങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ അസ്മിൻ അധ്യായ അവഗമ്യത, അതിവിടെ കാണാം, അതിവിടെ വ്യക്തമാകുന്നുണ്ട്. അർജുനസ്തു സന്യാസത്യാഗ ശബ്ദാർത്ഥയോരേ വിശേഷം ബുബുസുര വാച. ഇവിടെ അർജുനൻ സന്യാസം, ത്യാഗം എന്ന് പറയുന്ന ഈ രണ്ട് ശബ്ദങ്ങളുടെയും പ്രത്യേകത, സന്യാസ ത്യാഗ ശബ്ദയോ ശബ്ദാർത്ഥയോരേവ, ഈ രണ്ട് ശബ്ദങ്ങളുടെ അർത്ഥം, ഈ രണ്ട് ശബ്ദങ്ങളുടെയും താല്പര്യം, അതിന്റെ വിശേഷം, അതിന്റെ പ്രത്യേകത, ബുബുത്സു, അതെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് രണ്ട് ചോദ്യമാണ്? സന്യാസത്തിന്റെ തത്വം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ത്യാഗം എന്താണ് അതിന്റെ തത്വം അതും ആഗ്രഹിക്കുന്നു. ശ്രുതിയിൽ പലയിടത്തും ഈ ശബ്ദം പ്രത്യേകം പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട്. ത്യാഗേനേകേ അമൃതത്വ മാനസഹു, ത്യാഗം കൊണ്ട് മാത്രമാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്. അവിടെ ത്യാഗശബ്ദം വരുന്നു. സന്യാസയോഗ ദേശുദ്ധസത്വാഹ, മുണ്ടകോപനിഷത്തിലും മഹാനാരായണ വംശത്തിലും കൈവല്യ വംശത്തിലും എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു. എന്താണ് സന്യാസയോഗം കൊണ്ട് യതികൾ സിദ്ധസത്വന്മാർ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പൊ അവിടെയെല്ലാം സന്യാസ ത്യാഗശബ്ദങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്. എന്താണ് സർവകർമാണി മനസ്സാ സന്യസ്യ എന്നെല്ലാം പറയുന്ന ഭാഗത്ത് ഇവിടെയും സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സന്യാസ ത്യാഗശബ്ദങ്ങൾ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്ന എന്താണ് കാരണം? ഇതിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങൾ യജ്ഞദാന തപകർമ്മം ഇതാണ്. യജ്ഞദാന തപകർമ്മങ്ങളുടെ രാജസ സാത്വിക രാജസ താമസ ഭേദങ്ങളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ അവിടെ അത് വിശദീകരിച്ചപ്പോ പ്രത്യേകിച്ചും സാത്വികമായ അതിന്റെ ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഉപേക്ഷിക്കണമെന്ന് അവിടെ പറഞ്ഞില്ല. അതിന്റെ അനുഷ്ഠാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് സാത്വികമായ തപസ് എന്ന് പറഞ്ഞു, സാത്വികമായ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ രാജസ താമസങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ രാജസ താമസങ്ങളുടെ അനുഷ്ഠാനത്തിൽ നിന്നും ഒരാൾ മുന്നോട്ട് പോകണം. സാത്വികമായ അനുഷ്ഠാനം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളത് കൊണ്ടാണ് അതിനെ വിശദീകരിച്ച് പറഞ്ഞത്. വാസ്തവത്തിൽ അനുഷ്ഠാനം സാത്വികം മാത്രമാണ്. എന്നാലും രാജസ താമസങ്ങളെ കുറിച്ച്, അതായത് വേണ്ടാത്തതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. അത് ആണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. മുമ്മുക്ഷുക്കൾ സ്വീകരിക്കേണ്ടത് സാത്വികമായ അനുഷ്ഠാനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെയൊന്നും അതിന്റെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ ത്യാഗം സന്യാസം എന്ന് പറയുന്നത് അർജുനന്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാരണം അർജുനൻ അതിൽ നിന്നാണ് തുടങ്ങിയത്. ഭിക്ഷം ഭോക്തുമർഹസി, അർജുന ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ ഭിക്ഷാന്നം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഭിക്ഷാന്നത്തെ ഇവിടെ ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. അർജുനനെ സംബന്ധിച്ച് ഒരിക്കലും അർജുനൻ സന്യാസത്തിലേക്ക് പോകരുത്, അതാണ് ഭഗവാന്റെ മനസ്സിലിരിപ്പ്. അർജുനൻ കർമ്മം ചെയ്യാൻ അധികാരിയാണ്, കർമ്മം ചെയ്യാൻ കടപ്പെട്ടവനാണ്. കർമ്മത്തെ ഉപേക്ഷിച്ചുള്ള ഒരു സന്യാസം അർജുനന് ഭഗവാൻ വിധിക്കുന്നില്ല, മറിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. ഉപദേശം ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു അവസാനിപ്പിക്കാറായി. വീണ്ടും അർജുനന്റെ മനസ്സിലിരിക്കുകയാണ് പഴയ സന്യാസം എന്നുള്ള ആശയം. താൻ സന്യാസത്തെക്കുറിച്ച് ചോദിച്ചല്ലോ ആദ്യം, എനിക്ക് സന്യസിക്കണമെന്ന് പറഞ്ഞു. സന്യാസം എന്താണെന്നൊന്നും ചോദിച്ചില്ല അവിടെ, തന്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് സന്യസിക്കണം. അപ്പോ ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അർജുനന് മനസ്സിലായി ഒരാഗ്രഹം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല സന്യാസം. ആദ്യം സന്യാസം എന്താണെന്ന് അറിയണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് സന്യാസം ത്യാഗം എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ ബീജം തുടക്കത്തിൽ തന്നെ അർജുന വിഷാദ യോഗത്തിൽ തന്നെ കിടപ്പുണ്ട്. അവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു അർജുന വിഷാദ യോഗത്തിന്റെ വിഷയങ്ങളാണ് ബാക്കി 18 അധ്യായങ്ങളും ചർച്ച ചെയ്യുന്നത്. അർജുനനവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ്. അതുകൊണ്ട് സന്യാസം ത്യാഗം എന്ന് പറയുന്നത് അർജുനൻ വളരെ പ്രധാനമായി കണ്ട രണ്ട് വിഷയം. അത് ഇവിടെ ഒരു ചോദ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ഭഗവാൻ അതിന് സമാധാനം പറയുകയാണ് അവസാനം. അത് മാത്രമല്ല, ആധ്യാത്മിക ജീവിതത്തിന്റെ അവസാനമാണ് സന്യാസം. ആധ്യാത്മിക സാധനയുടെ ഒടുക്കമാണ് സന്യാസം. അതുകൊണ്ട് ആ സന്യാസത്തെ വിശദീകരിച്ചാലേ ആത്മീയ ഉപദേശം പൂർണ്ണമാവും. അതുകൊണ്ട് ഇവിടെ സന്യാസത്തെ വിശദീകരിക്കുകയാണ്. ആത്മീയ ജീവിതമെന്ന് മാത്രമല്ല, പഴയ വ്യവസ്ഥിതി അനുസരിച്ചും മനുഷ്യ ജീവിതത്തിന്റെ അവസാന സന്യാസത്തിലാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അവസാന ജീവിതം അവസാനിക്കുന്നത് സന്യാസത്തിലാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രാധാന്യമുണ്ട്. ആ സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അവിടെ അവസാനിപ്പിക്കുന്നു. സന്യാസം മാത്രമല്ല, ഇവിടെ വർണ്ണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വീണ്ടും ഗുണത്രയ ചർച്ചയുണ്ട്. രാമാനുജാചാര്യർ പറയുന്നതാണ് കൃഷ്ണസ്യ ഗീതാശാസ്ത്രസ്യ സാരാർത്ഥോ ഭക്തിയോഗ, അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പൂർണ്ണ ഗീതാശാസ്ത്രത്തിന്റെയും താല്പര്യം ഭക്തിയോഗത്തിലാണ് എന്ന് സമർത്ഥിക്കുന്നതിനോട് വേണ്ടിയിട്ടാണ് ഇവിടെ 18 അധ്യായം. അങ്ങനെ ആചാര്യന്മാർക്ക് ഈ വിഷയത്തിൽ പല കാഴ്ചപ്പാടുകളുമുണ്ട്. എന്തായാലും പ്രധാനമായിട്ട് ഇവിടെ ഇപ്പോൾ ചർച്ച തുടങ്ങുന്നത് സന്യാസത്തെക്കുറിച്ചാണ്. അതാണ് അർജുനൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ വെച്ച് ഇനി അർജുനൻ തീരുമാനിക്കണം എന്താണ് സന്യാസം, തനിക്കിപ്പോൾ വേണ്ടത് എന്താണ്, സന്യാസമാണോ അല്ലയോ, അതാണ് അടുത്ത് പറയുന്നത്. സന്യാസസ്യ സന്യാസ ശബ്ദാർത്ഥസ്യേത്യേത്, സന്യാസ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നു, സന്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നു, അതെന്താണ്? ഹേ മഹാബാഹോ, തത്വം തസ്യ ഭാവതത്വം യാഥാത്മ്യം ഇത്യേത്, അതിന്റെ യാഥാത്മ്യം, അതിന്റെ വാസ്തവം, സന്യാസത്തിന്റെ വാസ്തവം എന്താണ്? തസ്യഭാവതത്വം തത്വത്തിന്റെ വ്യാഖ്യാനമാണ്. സന്യാസസ്യ തത്വം എന്നാണ്. സന്യാസത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയുന്നു. ഇച്ഛാമി വേദിതും ജ്ഞാതും ത്യാഗസ്യ ത്യാഗശബ്ദാർത്ഥസ്യ ഇത്യേത്, ത്യാഗശബ്ദത്തിന്റെ അർത്ഥവും അതും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഹേ ശീകേശ, പൃഥക് ഇതരേതര വിഭാഗത, ഓരോന്നും വേർതിരിച്ച് ഇതരേതര വിഭാഗത്തോടുകൂടി എന്താണ് സന്യാസം, എന്താണ് ത്യാഗം എന്നിങ്ങനെ വേർതിരിച്ച്. കാരണം ഈ രണ്ട് ശബ്ദങ്ങളും ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേശി നിഷൂദന, കേശി നാമ ഹയച്ഛത്മാ കസ്യദസുര, ശക്തം നിഷോധിതവാൻ ഭഗവാൻ വാസുദേവ. ഭഗവാൻ വാസുദേവൻ കുതിരയുടെ രൂപത്തിൽ വന്ന കേശി എന്ന് പറയുന്ന അസുരനെ കൊന്നതായിട്ട് ഭഗവാന്റെ അവതാര ലീലകളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്, പുരാണങ്ങളിലും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് കേശി നിഷോധന എന്ന സംബോധന, നിരവധി സംബോധനകൾ ഉപയോഗിക്കുന്നു ഇവിടെ. അങ്ങനെ മധുസൂദന, കേശി നിഷൂദന, മഹാബാഹു തേന തന്നാമന സംബോധ്യതയെ അർജുനേൻ. അതുകൊണ്ട് അർജുനനാൽ ഭഗവാൻ സംബോധന ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. തേന തന്നാമന സംബോധ്യതയെ അർജുനേൻ. അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ രണ്ടിന്റെയും താല്പര്യം, സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും? സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതം ത്യാഗസ്യ ച ഋഷീകേശ തഥകേശി നിഷോദന. ശ്രീ ഭഗവാൻ ഉവാച, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം ഗവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ഭാഷ്യം: തത്ര തത്ര നിർദ്ദിഷ്ടോ സന്യാസത്യാഗശബ്ദോ ന നിർലുഠിതാർത്ഥോ പൂർവേഷു അധ്യായേഷു. അതോ അർജുനായ പൃഷ്ഠവതി തന്നിർണയായ ഭഗവാൻ ഉവാച, പൂർവേഷു അധ്യായേഷു മുൻ അധ്യായങ്ങളിൽ തത്ര തത്ര നിർദ്ദിഷ്ടവും സന്യാസത്യാഗശബ്ദം, അവിടെ തന്നെ ഈ സന്യാസത്യാഗശബ്ദം എന്നുവെച്ചാൽ അവിടെ ഈ സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും എല്ലാം മുമ്പും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നിർലുഢിതാർത്ഥവും, നിർലുഢിതമായി എന്നുവെച്ചാൽ പ്രത്യേകം വേർതിരിച്ച് അതിന്റെ അർത്ഥത്തെ കാണിച്ചിട്ടില്ല. അതോ അർജുനായ പൃഷ്ഠവതി, അതുകൊണ്ട് അർജുനൻ ഇവിടെ ചോദിച്ചു തന്നിർണയായ ഭഗവാൻ വാച, അതിനെ വേർതിരിച്ച് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് സന്യാസം, എന്താണ് ത്യാഗം, അതിനെ വേർതിരിച്ച് പറയുന്നതിന് വേണ്ടി ഇവിടെ ഭഗവാൻ പറയുന്നു. എന്താണ് സന്യാസം? കാമ്യാനാം അശ്വമേധാദീനാം കർമ്മണ ന്യാസം പരിത്യാഗം സന്യാസം. സന്യാസ ശബ്ദാർത്ഥം അനുഷ്ഠേയത്വേന പ്രാപ്തസ്യ അനനുഷ്ഠാനം കവയഃ പണ്ഡിതാഃ കേചിദ് വിദുർവിജാനന്തി. കാമ്യാനാം അശ്വമേധാദീനാം കർമ്മണ ന്യാസം പരിത്യാഗം. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ, ഭാഷ്യകാരൻ എപ്പോഴും കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വേദവുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു അശ്വമേധാദി കർമ്മങ്ങൾ. അശ്വമേധേന സ്വർഗകാമോ ചെയ്ത, സ്വർഗത്തെ കാമിക്കുന്നവൻ അശ്വമേധയാഗം ചെയ്യണം എന്നും മറ്റും വേദത്തിൽ വിധിച്ചിട്ടുണ്ട്. കാമ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ചെയ്യുന്നവൻ സ്വർഗത്തെ കാമിക്കുന്നവനാണ്, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാണ്. അതാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാമ്യകർമ്മങ്ങൾ, അശ്വമേധാദി കർമ്മങ്ങളുടെ ന്യാസം, പരിത്യാഗം, സന്യാസം, അതാണ് സന്യാസ ശബ്ദാർത്ഥം. അതിനാണ് സന്യാസ ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. അനുഷ്ഠേയത്വേന പ്രാപ്തസ്യ അനനുഷ്ഠാനം, അത് ഭാഷ്യകാരൻ വിശദീകരിക്കുന്നു. അനുഷ്ഠേയമായി പ്രാപ്തമായി വരുന്ന, കാരണം വേദത്തിൽ പറഞ്ഞനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതിനധികാരികളായിട്ടുള്ള ജീവന്മാർ. വേദത്തിൽ വിധിച്ചു സ്വർഗത്തെ കാമിക്കുന്നവൻ അശ്വമേധയാഗം ചെയ്യണമെന്ന്, അതുകൊണ്ടത് പ്രാപ്തമായി. അതിനെ അനുഷ്ഠിക്കാതിരിക്കുക, അതാണ് സന്യാസം. അതാണ് അനുഷ്ഠേയത്വേന പ്രാപ്തസ്യ, അനുഷ്ഠേയമായി അത് പ്രാപ്തമാകുന്നു. അനുഷ്ഠേയമായത് എന്തുകൊണ്ട്? വിധിച്ചതുകൊണ്ട്. വിധി അനുസരിച്ചേ മതിയാവും. അതുകൊണ്ട് അനുഷ്ഠേയമായി അത് പ്രാപ്തമാകുന്നു. അതിന്റെ അനനുഷ്ഠാനം, അത് ചെയ്യാതിരിക്കുക. അനനുഷ്ഠാനമെന്ന് വേണം. അനുഷ്ഠാനം എന്നുണ്ടെങ്കിൽ തെറ്റ അക്ഷരത്തെറ്റ ഒന്നാണ്. അനനുഷ്ഠാനം ചെയ്യാതിരിക്കുക. ചില പുസ്തകങ്ങളിൽ അങ്ങനെ ഒത്തിരി പിശകുകൾ വന്നിട്ടുണ്ട്. അത് അച്ചടി പിശകാണ്, പാഠഭേദമൊന്നുമല്ല. തിരുത്തണം. ഇനിയും അതുപോലെ വേറെ ഏതോ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരു പുസ്തകത്തിൽ ഞാനും അത് കണ്ടായിരുന്നു. അനിഷ്ഠേയമായി പ്രാപ്തമാകുന്നത് ചെയ്യാതിരിക്കുക, അതാണ് സന്യാസം. അതാണ് കർമ്മണാം ന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് സന്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ചെയ്യാതിരിക്കുന്നതാണ് സന്യാസം, അതിന്റെ ഉപേക്ഷിക്കലതാണ്. എന്ന് കവയഹ പണ്ഡിതാഹ കേജർ വിദർ വിജാനന്ദി എന്ന് കവികൾ, കവയഹ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, കേജിത് ഇവിടെ രണ്ടു കൂട്ടർ അടുത്ത് വിചക്ഷണാഹ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കേജിത് എന്ന് ഒരു കൂട്ടരുടെ അഭിപ്രായം എന്നാണ്. ഇത് ഭാഷകാരൻ സാധാരണ പറയുന്ന കാര്യമാണ്. എന്താണ് കാമ്യ കർമ്മങ്ങളുടെ ന്യാസം? അവിടെ കാമ്യം എന്ന് പ്രത്യേകം എന്തിനു പറയുന്നു? കാരണം വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്യം, ഇങ്ങനെ നാല് തരത്തിലുണ്ട്. അതിൽ കാമ്യ കർമ്മങ്ങളെ ത്യജിക്കുക. നിഷിദ്ധത്തെ ത്യജിക്കേണ്ട കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. അത് വേദം തന്നെ ചെയ്യാൻ പറയുകയല്ല, ചെയ്തതെന്ന് പറയുകയാണ്. അപ്പൊ നിഷിദ്ധം പോയി. പിന്നെ വരുന്നത് നിത്യ നൈമിത്യ കർമ്മങ്ങളാണ്. അതാണ് അടുത്ത ഭാഷ്യകാരം പറയുന്നത്, ത്യാഗത്തിനു വേണ്ടി. നിത്യ നൈമിത്തികാനാം അനുഷ്ഠീയമാനാനാം സർവകർമ്മണാം ആത്മസംബന്ധിതയാ പ്രാപ്തസ്യ ഫലസ്യ പരിത്യാഗ സർവകർമ്മ ഫലത്യാഗ തം പ്രാഹു പ്രാഹു കഥയന്തി ത്യാഗം ത്യാഗശബ്ദാർത്ഥ വിചക്ഷണാഹ പണ്ഡിതാഹ. ഇനി മറ്റൊരു പണ്ഡിതന്മാർ പറയുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞവരെ ന്യായിക്കൊള്ളട്ടെ, അവർ പറയുന്നു എന്താണോ, നിത്യനൈമിത്തികാനാം അനുഷ്ഠീയമാനാനാം സർവകർമ്മ ഫലത്യാഗം എന്നാണ് ശ്ലോകത്തിൽ. അവിടെ സർവകർമ്മ ഫലത്യാഗം എന്നുള്ള സർവകർമ്മം എന്നുള്ളതിന് ഭാഷ്യകാരൻ അതിന്റെ ആശയത്തെ സർവകർമ്മവും എടുക്കുന്നില്ല. കാരണം മുമ്പ് കാമ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ സർവകർമ്മം എന്ന് പറയുന്നത് കൊണ്ട് കാമ്യകർമ്മത്തെ ഒഴിവാക്കി ബാക്കി വരുന്ന നിത്യ നൈമിത്യ കർമ്മങ്ങൾ, നിഷിദ്ധത്തിന്റെ പ്രസക്തി വരുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കും. ബാക്കി വരുന്ന നിത്യകർമ്മവും നൈമിത്തിക കർമ്മവും, നിത്യകർമ്മം സന്ധ്യ ഉപാസന തുടങ്ങിയത് നിത്യകർമ്മം, നൈമിത്തിക കർമ്മങ്ങൾ പലതരത്തിൽ, പുത്രനിമിത്തം, പുത്രജന്മ നിമിത്തമായി വരുന്ന കർമ്മങ്ങൾ, അങ്ങനെ പല കർമ്മങ്ങളും ഇരിക്കുന്നു. അതാണ് നൈമിത്തിക കർമ്മങ്ങൾ. അങ്ങനെ നിത്യ നൈമിത്തികങ്ങൾ അങ്ങനെയുള്ളതായി അനുഷ്ഠിക്കുന്ന സർവകർമ്മണ, അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ആത്മസംബന്ധിതയാ പ്രാപ്തസ്യ ഫലസ്യ, ആത്മസംബന്ധിയായി ചെയ്യുന്നവനിൽ പ്രാപ്തമാകുന്ന ഫലം അതിന്റെ പരിത്യാഗം, അതാണ് സർവകർമ്മഫലത്യാഗം. സർവകർമ്മഫലത്യാഗം എന്ന് പറയുന്നത് അതാണ് എന്ന് കഥയന്തി ത്യാഗം, ത്യാഗശബ്ദാർത്ഥം വിചക്ഷണാഹ പണ്ഡിതാഹ എന്ന് ത്യാഗശബ്ദത്തിന്റെ അർത്ഥം അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് എന്താണോ, രണ്ടു തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണോ, സന്യാസം എന്ന് പറയുന്നത് കാമ്യ കർമ്മങ്ങളുടെ ത്യാഗം, എന്ന് വെച്ചാൽ കർമ്മത്തെ സ്വരൂപേന ത്യജിക്കുക. കർമ്മത്തെ സ്വരൂപേണ ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഫലത്യാഗത്തിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് സന്യാസം എന്ന് പറയുന്നത്. കർമ്മങ്ങളെ ചെയ്യാതിരിക്കുക, അതാണ് അനുഷ്ഠേയത്വേന പ്രാപ്തസ്യ അനനുഷ്ഠാനം എന്ന് വ്യക്തമായി പറഞ്ഞു. ചെയ്യേണ്ടത് ചെയ്യാതെ തന്നെ ഇരിക്കുക, അത് സന്യാസം. ത്യാഗം എന്ന് പറയുമ്പോഴോ, കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ ഫലത്തെത്തിയിരിക്കുന്നു, അതാണ് സർവകർമ്മ ഫലത്യാഗം. രണ്ടും തമ്മിലെ വ്യത്യാസം, ആദ്യം പറഞ്ഞത് കർമ്മ സ്വരൂപത്യാഗം എന്ന് വെച്ചാൽ കർമ്മം തന്നെ ചെയ്യാതിരിക്കുക. രണ്ടാമത് ത്യാഗം എന്ന് പറയുന്നത് കർമ്മം ചെയ്യുക, എന്നാണ് അതിന്റെ ഫലത്തെ തെളിയിക്കുക. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അനുഷ്ഠീയമാനാനെന്നുവെച്ചാൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കർമ്മം? ഭാഷകാരൻ പറഞ്ഞു നിത്യനൈമിത്തിക കർമ്മങ്ങൾ. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ, കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എന്തുവരും? ഫലം പ്രാപ്തമാകും. ആ പ്രാപ്തമാകുന്ന ഫലത്തിന്റെ പരിത്യാഗമാണ്, അതാണ് ത്യാഗം എന്ന് പറയുന്നത്. അവിടെ തന്നെ സർവകർമ്മഫലം, സർവകർമ്മങ്ങളുടെയും ഫലമെന്നാണ്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ സർവകർമ്മങ്ങളുടെയും ഫലം എന്നുള്ള അർത്ഥം എടുക്കുന്നില്ല. എന്തുകൊണ്ടെടുക്കുന്നില്ല? സർവകർമ്മങ്ങളുടെ മുമ്പ് പറഞ്ഞ രീതിയിൽ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ കാമ്യകർമ്മങ്ങളും അനുഷ്ഠിക്കണം, അതിന്റെ ഫലത്തെ തെയ്യിക്കണമെന്ന് വരും, അങ്ങനെ വരും. പക്ഷെ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്ന പക്ഷത്തോട് ഭാഷ്യക്കാരന് യോജിപ്പില്ല. കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലത്തെ തെയ്യിക്കുകയല്ല വേണ്ടത്, കാമ്യകർമ്മങ്ങളെ തന്നെ അനുഷ്ഠിക്കാതിരിക്കുക, അശ്വമേധാദി യാഗങ്ങളെ ചെയ്യാതിരിക്കുക. അത് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ ഫലത്യാഗത്തിന് ആവശ്യം വരുന്നില്ല. ഒരുവൻ ചെയ്ത് അതിന്റെ ഫലം പ്രാപ്തമാകുമ്പോൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മസംബന്ധിതയാ പ്രാപ്തസ്യ ഫലസ്യ. ഒരു കർമ്മത്തിന്റെ ഫലം പ്രാപ്തമാകുന്നത് അകർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അകർമ്മമേ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഫലപ്രാപ്തി ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ സന്യസിക്കാനോ തിരിക്കാനോ ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സർവകർമ്മം എന്നുള്ളതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അവിടെ എടുക്കുന്നില്ല, മറിച്ച് നിത്യനൈമിത്തിക കർമ്മങ്ങൾ അത് ചെയ്യുക, എന്നാൽ അതിന്റെ ഫലത്തെ തിരിക്കുക. ഫലത്യാഗം എങ്ങനെ വേണം എന്നും പറയുന്നുണ്ട്. ഫലത്യാഗം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. കർമ്മയോഗത്തിന്റെ പ്രകരണത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് വിശേഷിച്ച് പറയുന്നുണ്ട്. ഫലത്യാഗം എന്ന് പറയുന്ന ഇദം ഫലം മേ ന സ്യാത് എന്നുള്ള സങ്കല്പം. ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കർമ്മത്തിന്റെ ഫലം എന്നിൽ സംഭവിക്കരുത് എന്ന് സങ്കല്പിക്കുക. ആ കർമ്മ അനുഷ്ഠാനത്തോടൊപ്പം തന്നെ സാധാരണഗതിയിൽ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം പൂർണ്ണമാകണമെങ്കിൽ കർമ്മം ചെയ്യുന്ന ആളിന് കർമ്മഫലത്തെക്കുറിച്ചുള്ള സങ്കല്പം കൂടി വേണം. ഇതം മേസ്യ എന്ന് വെച്ചാൽ ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് ലഭിക്കണം എന്ന് അയാൾ സങ്കല്പിക്കണം. എന്നാലേ ആ കർമ്മം പൂർത്തിയാകും. അശ്വമേധാദി യാഗങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ സങ്കല്പിക്കും. അവിടെ ആ യാഗം ചെയ്യുമ്പോൾ ആ സങ്കല്പത്തെ ത്യജിക്കാനല്ല പറയുന്നത്, ആ യാഗത്തെ തന്നെ ത്യജിക്കുക. ഇവിടെ അങ്ങനെയല്ല. നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഫലത്തെക്കുറിച്ച് വരേണ്ട സങ്കല്പം ആ സങ്കല്പത്തെ ത്യജിക്കുന്നു. എന്നിട്ട് സങ്കല്പിക്കുന്നില്ല, മറിച്ച് ഈ ഫലം എനിക്ക് വരരുതെന്നും സങ്കല്പിക്കുന്നു. ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണ്ട, ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണമെന്നുള്ള സങ്കല്പത്തെ ഉപേക്ഷിക്കുന്നു, ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണ്ട എന്ന് സങ്കല്പിക്കുന്നു. അതാണ് കർമ്മഫലത്യാഗം എന്നിവിടെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് സർവകർമ്മം എന്നുള്ളത് കൊണ്ട് ഇവിടെ സർവകർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കാമ്യകർമ്മങ്ങളെ അവിടെ ഒഴിവാക്കിയിട്ട് നിത്യ നൈമിത്തിക സർവകർമ്മങ്ങളും നടക്കുന്നു. ഏതി കാമ്യകർമ്മ പരിത്യാഗ ഫലപരിത്യാഗോ വ അർത്ഥോ വക്തവ്യ സർവഥാപി പരിത്യാഗ മാത്രം സന്യാസ ത്യാഗ ശബ്ദയോ രേഖോ അർത്ഥവസ്യ ഘടപട ശബ്ദവും ഇവ ജാത്യന്തര ഭൂതാർത്ഥവും. അവിടെയും നിങ്ങളുടെ പുസ്തകത്തിൽ തെറ്റായിരിക്കും അച്ചടിച്ചിരിക്കുന്നു. ഇതി കാമ്യകർമ്മ പരിത്യാഗ ഫലപരിത്യാഗോ വ അർത്ഥോ വക്തവ്യ. കാമ്യകർമ്മ പരിത്യാഗം അല്ലെങ്കിൽ ഫല പരിത്യാഗം, ഇതിൽ രണ്ടു പറഞ്ഞാലും ശരി. സർവഥാപി പരിത്യാഗം മാത്രം സന്യാസ ത്യാഗ ശബ്ദയോ രേഖോ അർത്ഥവസ്യാണ്. രണ്ടായാലും ശരി, അത് കാമ്യകർമ്മത്തിന്റെ പരിത്യാഗമായാലും ശരി ഫലപരിത്യാഗമായാലും ശരി, ഏത് രീതിയിലായാലും പരിത്യാഗം അതാണ് സന്യാസ ത്യാഗ ശബ്ദയോ രേഖോ അർത്ഥം. സന്യാസം എന്നും ത്യാഗം എന്നും പറയുന്ന രണ്ട് ശബ്ദങ്ങൾക്ക് ഒരേ അർത്ഥമാണ്. എന്താണ് പരിത്യാഗം എന്നെടുത്താൽ മതി, അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. രണ്ടിനി താല്പര്യമൊന്നു എന്ന് അത് തിരിക്കുന്ന എന്തിനെ ആയിക്കൊള്ളട്ടെ, ത്യാഗം ഒന്നാണല്ലോ. അതാണ് അത് കാമ്യ കർമ്മങ്ങളുടെ ത്യാഗമാകാം, ഫലത്യാഗമാകാം. ഇവിടെ സർവഥാപി പരിത്യാഗം മാത്രം സന്യാസത്യാഗ ശബ്ദയോ രേഖോ അർത്ഥവസ്യ. പരിത്യാഗം മാത്രമാണ് സന്യാസ ത്യാഗ ശബ്ദങ്ങളുടെ അർത്ഥം. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കാണുമെന്ന് സംശയമാണ്. ഘടപട ശബ്ദോ ഇവ ജാത്യന്തരഭൂതാർത്ഥവും അതിനകത്തുണ്ടാ, ചില പുസ്തകങ്ങളിൽ അതില്ല. ഘടപട ശബ്ദങ്ങളെ പോലെ ഘടം പടം പാത്രവും വസ്ത്രവും എന്ന് പറയുമ്പോൾ അതെന്താണ്, രണ്ട് ജാതികളെ കുറിച്ച് പറയുകയാണ്. ഘടമെന്ന് പറയുമ്പോൾ ഘടത്വ ജാതിയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. പടം എന്ന് പറയുമ്പോൾ പടത്വ ജാതിയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഇത് രണ്ട് ജാതികളാണ്, രണ്ട് ജാതിയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജാത്യന്തരഭൂതമായ അർത്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ അല്ല എന്നാണ് ഇവിടെ. ഇവിടെ സന്യാസം ത്യാഗം എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ അർത്ഥമാണ് എന്നാണ് പറയുന്നത്. ആ ത്യാഗം എന്ന് പറയുന്ന അംശത്തിൽ രണ്ടും ഒന്ന് തന്നെ, പരിത്യാഗം. ഈ ഭാഷ്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വേണം. എവിടെയാണ് സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വേണം. എന്നാലേ അവിടെ താല്പര്യം ശരിക്കും മനസ്സിലാവും. ഇവിടെ ഭാഷ്യകാരൻ തന്നെ സ്വയം അംഗീകരിക്കുന്നുണ്ട്, കർമ്മത്യാഗമായാലും ഫലത്യാഗമായാലും താല്പര്യം ഒന്നുതന്നെ. എന്താണ്, രണ്ടിടത്തും പരിത്യാഗം. ആ പരിത്യാഗത്തെയാണ് അവിടെ പറയുന്നത് പരിത്യജ്യ എന്ന് പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ അദ്വൈത മതമനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇവിടെ സർവകർമ്മ ഫലത്യാഗം എന്ന് പറയുന്നിടത്ത് സർവകർമ്മം എന്ന് ഗീതാകാരൻ പറഞ്ഞിട്ടും അതിനെ സങ്കോചിപ്പിച്ച് നിത്യനൈമിത്തികമെന്ന് മാത്രം അർത്ഥമെടുത്തതിനോട് രാമാനുജനും മറ്റും യോജിക്കുന്നില്ല. അവരുടെ പക്ഷക്കാർ പറയുന്നത് എന്താണോ അത് ശരിയല്ല. അവർ പറയുന്നത് അവിടെ സർവകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിത്യനൈമിത്തികം എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല, കാമ്യകർമ്മങ്ങളെ കൂടി എടുത്തോളും. നിത്യാനാം നൈമിത്തികാനാം കാമ്യാനാഞ്ച സർവേഷാം കർമ്മണാം ഫലത്യാഗ ഏവ മോക്ഷശാസ്ത്രേഷു ത്യാഗശബ്ദാർത്ഥ ഇതി പ്രാഹു എന്നാണ് രാമാനുജാചാര്യർ പറയുന്നത്. കാരണം ഭഗവാൻ സർവകർമ്മം എന്ന് പറഞ്ഞപ്പോ അതിനെ ചുരുക്കി നിത്യം നൈമിത്തികം എന്ന് മാത്രം പറഞ്ഞത് ആ വ്യാഖ്യാനം ശരിയല്ല. അവർ പറയുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല എന്നാണ്. ശങ്കരാചാര്യർക്ക് വേദ താല്പര്യം പിടികിട്ടിയിട്ടില്ല എന്നാണ് രാമാനുജൻ പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അവിടെ സർവകർമ്മമെന്ന് പറഞ്ഞു, പിന്നെ നിത്യം നൈമിത്തികമെന്ന് എന്തിനു ചുരുക്കുന്നു? സർവകർമ്മണി എടുക്കുന്നു. എന്നാ പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം വരും, പിന്നെ അതിന് വേറെ സമാധാനം വരും. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, ഗീത മുഴുമിപ്പിക്കാനും ഒക്കത്തില്ല. അങ്ങോട്ട് കിടക്കുന്നില്ല. തത്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, രാമാനുജാചാര്യർ പറയുന്നത് ശങ്കരാചാര്യർക്ക് വേദത്തിന്റെ താല്പര്യം മനസ്സിലായിട്ടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആ പക്ഷക്കാർ പറയുന്നു എന്തുകൊണ്ട് ഇവിടെ സർവശബ്ദമെന്ന് പറഞ്ഞിട്ടും അതിനെ നിത്യ നൈമിത്തികമെന്ന് ചുരുക്കി പറഞ്ഞു, അത് ശരിയല്ലെന്നാണ്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആചാര്യസ്വാമി വ്യാഖ്യാനിക്കുന്ന എന്തുകൊണ്ട്? അദ്വൈതം ത്തിനനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ചാലേ ശരിയാവും. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. രാമാനുജാചാര്യരുടെ സിദ്ധാന്തമനുസരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചാലേ ശരിയാവും. അതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ആചാര്യന്മാർ അവരിലിരിക്കുന്ന സിദ്ധാന്തത്തെ കണ്ടെത്തുന്നു. ഇതിനാരുടെ സ്വപ്നമാണ് ശരി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വപ്നവും ശരിയെന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് എല്ലാ ആചാര്യന്മാരോടും ബഹുമാനമാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇങ്ങനെയാണ് രണ്ടുപേരും വ്യാഖ്യാനിക്കുന്നത്. രണ്ട് സിദ്ധാന്തങ്ങളുള്ള വ്യത്യാസമാണ്. മാധ്വാചാര്യരും അതേ പക്ഷക്കാരനാണ്. കാമ്യ കർമ്മണാമേവ ഫലത്യാഗസ്തു ത്യാഗ കർണാകർണേതു ന വിവക്ഷിത. കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. മാധ്വാചാര്യൻ പറയുന്നതാണ് ഫലത്യാഗമാണ് ഇവിടെ മുഖ്യമായ വിഷയം, മുഖ്യമായി വരുന്നത്. അതുകൊണ്ട് സർവകർമ്മ ഫലത്യാഗം എന്ന് പറയുന്നതിന്, സർവകർമ്മം എന്നുള്ളതിന് അർത്ഥത്തെ സങ്കോചിപ്പിക്കരുത്. ഇവിടെ ഭാഷകാരൻ എന്ത് ചെയ്തിരിക്കുന്നു, സർവശബ്ദത്തിന്റെ അർത്ഥത്തെ സങ്കോചിപ്പിച്ച്. അപ്പോൾ അർത്ഥസങ്കോചം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടല്ല മറ്റുള്ളവർ കാണുന്നത്. ആര്? രാമാനുജാചാര്യരും മാധ്വനും മറ്റും. സർവം എന്ന് പറഞ്ഞാൽ അതിന് സർവം എന്നുള്ള അർത്ഥം തന്നെ എടുത്ത് വ്യാഖ്യാനിക്കണമെന്നാണ്. പക്ഷെ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാഷക്കാരൻ അങ്ങനെ എടുത്തു. അതുകൊണ്ട് മാധ്വന്റെ സ്വപ്നവും വേറെയാണ്. എന്താണ് ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തോട് യോജിക്കുന്നില്ല. അവിടെയും പറയുന്നു സർവകർമ്മം എന്ന് വെച്ചാൽ സർവകർമ്മം ആ അർത്ഥത്തെ തന്നെ എടുക്കുക എന്ന് പറയുന്നു. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് അശ്വമേധാദി കർമ്മങ്ങളെന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു. കാമ്യകർമ്മങ്ങൾ എന്നിട്ട് നിത്യം നൈമിത്തികമെന്ന് സർവകർമ്മത്തെ വ്യാഖ്യാനിക്കുന്നു. അദ്വൈതികൾ തന്നെ, മുഖ്യമായി അദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നവർ തന്നെ കാമ്യകർമ്മം എന്നുള്ളിടത്ത് കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം എല്ലാ കർമ്മത്തെയും എടുക്കുന്നു. അങ്ങനെ എടുത്ത് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് അദ്വൈതികൾ തന്നെ ആചാര്യസ്വാമികളുടെ പക്ഷക്കാരുണ്ട്. കാമ്യം എന്ന് വെച്ചാൽ കേവലം കാമ്യകർമ്മങ്ങളല്ല, നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധ സർവകർമ്മങ്ങളുടെയും ന്യാസം, അതാണ് സന്യാസം. അത് ഭാഷ്യകാരൻ ഇവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചില്ലെങ്കിലും അത് തന്നെയാണ് അദ്വൈത മതം. എന്താണോ നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, സർവകർമ്മങ്ങളുടെയും ത്യാഗം. അതുകൊണ്ട് അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. കാമ്യന്തേ കമനീയ ഫലാന, കമനീയ ഫലങ്ങളുള്ള കർമ്മങ്ങൾ അതെങ്ങനെ ശാസ്ത്രം കൊണ്ട് പ്രാപ്തമാവും, രാഗം കൊണ്ട് പ്രാപ്തമാവും, അങ്ങനെയുള്ള സർവകർമ്മങ്ങളുടെയും. രാഗം കൊണ്ട് പ്രാപ്തമാവും എന്ന് പറയുമ്പോൾ നിഷിദ്ധ കർമ്മങ്ങളും രാഗം കൊണ്ട് പ്രാപ്തമാവും. കാരണം ആ കർമ്മത്തിന്റെ ഫലത്തോട് താല്പര്യം തോന്നിയതുകൊണ്ടാണ് അവൻ ചെയ്തത്. അപ്പം നിഷിദ്ധ കർമ്മങ്ങൾ പോലും ഒരാൾക്ക് രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്. അതുകൊണ്ട് സർവ കാമ്യാനാം കർമ്മണം എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളുടെയും ത്യാഗം, അതാണ് സന്യാസം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അതിനെല്ലാം വ്യാഖ്യാതാക്കളുടെ, എന്തായാലും നമ്മൾ ശ്ലോകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ഇതാണെന്താണോ കാമ്യം, നമ്മൾക്ക് കാമനയുണ്ടാകുന്ന സ്വർഗകാമന പോലെയുള്ള കാമനകൾ ഉണ്ടാകുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അതാണ് സന്യാസം. ഏത് കർമ്മത്തെ സംബന്ധിച്ചായാലും ശരി, സർവകർമ്മങ്ങളുടെയും ഫലത്തെ തിരിക്കുക. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ആ കർമ്മത്തെ സംബന്ധിച്ചുള്ള ഫല സങ്കല്പത്തെ തിരിക്കുക, അതാണ് ത്യാഗം. ഇതാണ് ശ്ലോകാർത്ഥം. പണ്ഡിതന്മാരായ ആചാര്യന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കും. അതുകൊണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതും മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ അദ്വൈത പക്ഷത്തെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്വൈതത്തെ അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് കൂടുതൽ. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ സന്യാസത്യാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കും. അതിന്റെ സാത്വിക, രാജസ, താമസഭാവങ്ങളെ കുറിച്ച് വളരെ വിശദീകരിക്കും. അപ്പോൾ ഇവിടെ ഈ ത്യാഗത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞു? അതായത് സന്യാസം, ത്യാഗം എന്ന് പറയുന്നത് പൊതുവെ നിവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. കർമ്മത്തിൽ നിന്നുള്ള നിവൃത്തിയാണ്. പക്ഷെ ആ നിവൃത്തി എന്ന് പറയുന്നത് പലതരത്തിൽ സംഭവിക്കാം. ഇനി പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഒരു ആചാര്യൻ വ്യാഖ്യാനിക്കുന്നതാണ്, വൈരാഗ്യം കൊണ്ട് കർമ്മത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാകാം, കായക്ലേശ ഭയം കൊണ്ട് വരാം, ബുദ്ധിമുട്ടുകൾ കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക, മൗഢ്യ മൂഢത കൊണ്ടും കർമ്മത്തെ ത്യജിക്കാം എന്ന് പറഞ്ഞാൽ സന്യാസം ഈ മൂന്ന് തരത്തിലും വരാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വെട്ടിക്കളയും. അതുകൊണ്ട് ഈ പുസ്തകത്തിലുള്ളതാണെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്ലോകങ്ങൾ ഉദ്ധരിക്കാറില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, വയസ്സായി, ഓർമ്മശക്തി അത്ര പോരാ, കാണാതെ പഠിച്ച് പറയുന്നതിനുള്ള ശേഷിയൊക്കെ കുറഞ്ഞു പോകുന്നു. പിന്നെ പഠിച്ചത് തന്നെ അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്നുള്ള ആഗ്രഹവുമില്ല രണ്ടാമത്. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊന്നും പറയാത്തത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പിന്നിൽ ശ്ലോകം കാണും. അത് നിങ്ങൾ ഒന്ന് വായിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗം ഞാനങ്ങ് ഉപേക്ഷിക്കുന്നത്. പാകം ചെയ്തു തരണം, അല്ല അതിനു മുമ്പേ തുടങ്ങണം. എന്താണ് ആദ്യം സമ്പാദിക്കണം, പിന്നീടത് പാകം ചെയ്യണം, പിന്നെ വിളമ്പണം, പിന്നെ ഉരുട്ടണം, പിന്നെ എടുത്ത് വായിലും വച്ചിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജോലിയാണ്. കുറേയൊക്കെ നമ്മുടെ പക്ഷത്തു നിന്നും ചെയ്യണം. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ ഞാൻ കഴിയുന്നത് ഒഴിവാക്കുന്നത്. ഇവിടെ ഒരാചാര്യൻ അദ്വൈത ആചാര്യനാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്താണോ സന്യാസം മൂന്ന് തരത്തിലുണ്ട്, ഗീതയ്ക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. അവിടെ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി കടുപ്പിച്ച് പറയാം, ഇപ്പൊ കുറച്ച് മയത്തി പറയാം. ഒന്ന്, ഒരു സന്യാസം എന്ന് പറയുന്ന വൈരാഗ്യം കൊണ്ടുവരുന്ന സന്യാസം. മറ്റൊന്ന് കായക്ലേശം കൊണ്ടുവരുന്ന സന്യാസം. മറ്റൊന്ന് മൂഢത കൊണ്ടുവരുന്ന സന്യാസം. അപ്പൊ ചിലർ ചോദിക്കുന്നത്, മൂന്ന് പേര് സന്യാസിമാരാണോ? വൈരാഗ്യം കൊണ്ടുവരുന്നതല്ലേ സന്യാസിയാകുന്നുള്ളൂ? അല്ല, ഈ മൂന്ന് കൂട്ടരും സന്യാസിമാര് തന്നെയാണ്. എന്നാണ് ഇവിടെ പറയുന്നു. ശരിക്കും സ്വാമിമാരെ കുറിച്ച് തന്നെ പറയുന്നു, ആസ്വാമിയെ കുറിച്ചല്ല. അവരിൽ തന്നെ ഈ മൂന്ന് കൂട്ടരുണ്ടെന്നാണ്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ സിദ്ധാന്തം എന്താണ്? മുമുക്ഷുവും കർമ്മത്തെ ത്യജിക്കണമെന്നാണ്. മോക്ഷേച്ഛ എന്ന് പറയുന്നത് ആരിലും ഉണ്ടാകും. അപ്പൊ മുമുക്ഷു കർമ്മത്തെ ത്യജിക്കണമെന്ന് പറയുമ്പോൾ ആ കർമ്മ മുമുക്ഷുവായി കർമ്മത്തെ ത്യജിക്കുന്നവർ, മുമുക്ഷു എന്ന് പറയുമ്പോൾ ഇത്തരം വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കണം എപ്പോഴും ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പൂർണ്ണതയിലായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മുമുക്ഷു അതിന്റെ പൂർണ്ണതയിൽ മുക്തം തന്നെയാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓരോ നിലയിൽ നിൽക്കുന്നവരുടെ ഉദ്ദേശം പറയുന്നു. മുക്തനെന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാ സമയവും അത് അതിന്റെ പൂർണ്ണതയിലല്ല പറയുന്നത്. മുക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുമുക്ഷു എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കുക ശാസ്ത്രങ്ങൾ. ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്ന് മനസ്സിൽ ധരിച്ചിരിക്കരുത്, അത് മാത്രമേ ഉള്ളൂ. സന്ദർഭങ്ങളനുസരിച്ച് അർത്ഥം മാറും. അപ്പോൾ മുമുക്ഷുവിന്റെ ത്യാഗം ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മുമുക്ഷുവും കർമ്മം ത്യജിക്കുന്നു. രാമാനുജനല്ല പറയുന്നത്, രാമാനുജൻ അതിനോട് യോജിക്കുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും. രാമാനുജനും മാധ്വാചാര്യനും മറ്റും മുമുക്ഷുവിനും സർവകർമ്മത്യാഗം വേണമെന്നും യോജിക്കുന്നില്ല. പക്ഷെ ഇവിടെ അദ്വൈതാചാര്യന്റെ പക്ഷം അതല്ല, മുമുക്ഷുവും സർവകർമ്മത്യാഗം മുമുക്ഷുവിന് വേണമെന്നും. പക്ഷെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിടത്തെല്ലാം ഞാൻ കുറച്ച് മയപ്പെടുത്തിയാണ് പറഞ്ഞത്. മുമുക്ഷുവിന്റെ കർമ്മത്യാഗം എന്ന് പറയുന്നത് കർമ്മയോഗമാണെന്നാണ് അവിടെ വ്യാഖ്യാനിച്ചത്. ആ രീതിയിലാണ് മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഞാൻ കൂടുതലും ആശ്രയിച്ചത് ഭാഷ്യത്തെയല്ല, ഗീതാശ്ലോകങ്ങളെയാണ്. ഗീതാശ്ലോകങ്ങൾക്കനുസരിച്ച് അങ്ങനെ ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റും. ഭാഷ്യത്തിനനുസരിച്ചാണെങ്കിൽ എന്താണ്? ശരിക്കും മുമുക്ഷുവിന്റെ ത്യാഗം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ സ്വരൂപേണയുള്ള ത്യാഗമാണ്. കർമ്മത്തെ തന്നെ ത്യജിക്കണം. കർമ്മത്തെ ത്യജിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കർമ്മയോഗത്തിന് പ്രസക്തിയില്ല. അപ്പൊ അദ്വൈതത്തിൽ കുറെ വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അവസാനമാണ് ഞാൻ ആ രഹസ്യം പുറത്ത് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിച്ചതെന്ന് ചോദിക്കും. അല്ലാതെ പറയുകയാണെങ്കിൽ അതിവിടെ പറയുന്നതിന് യാതൊരു പ്രസക്തിയും. ഒന്നാമത്തെ കാര്യം അത് തന്നെ. മുമുക്ഷുവിന് സർവകർമ്മ ത്യാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും സന്യാസിമാരാവും. അപ്പൊ എനിക്ക് തൊഴിലില്ലാതെയാവും. അതാണ് ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത്. പിന്നെ എനിക്കിത് പറയേണ്ടി വരത്തില്ല, കാരണം പറയാൻ ആളെ കിട്ടണ്ടേ? എല്ലാവരും സന്യാസിമാരാകും. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അങ്ങനെ സന്യാസിയായ എന്ത് വരും? വൈരാഗ്യാദ്വാ കായക്ലേശാദ്വാ മൗഢ്യാദ്വാ സന്യാസം സംഭവിക്കും. മുമുക്ഷുത്വമുണ്ട്, പക്ഷെ മുമുക്ഷു സർവകർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് സന്യസിക്കുന്നവരും കാണും. അത് ശരിയായ മുമുക്ഷുത്വം. അങ്ങനെ മുമുക്ഷുത്വമൊന്നുമില്ല, എന്നാൽ ആഗ്രഹമുണ്ട്, അവർ കായക്ലേശ ഭയം കൊണ്ട് സന്യസിക്കും. ഇതുമല്ല, ആത്മീയതയെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സന്യാസമാണ് എന്നുള്ള ഒരു മൂർഖത കൊണ്ടും സന്യസിക്കും. അതാണ് മൗഢ്യം. അങ്ങനെ സന്യസിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? അവർ സന്യാസിമാര് തന്നെ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സന്യാസി എന്ന് പറയുമ്പോൾ അതൊരു ആശ്രമമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഗൃഹസ്ഥൻ എന്ന് പറയുന്ന ഒരു ആശ്രമമാണ്, ഒരാശ്രമ ജീവിതമാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു ആശ്രമ ജീവിതമാണ്. അതുപോലെ സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമ ജീവിതമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്യാസത്തിലാണ് ഈ അപകടങ്ങൾ വരുന്നത്. ഈ സന്യാസ ദൂഷണം, ഈ സന്യാസ നിന്ദ ഒക്കെ ഇവിടെയാ വരുന്നത്. ഇവിടെ അത് പറഞ്ഞേ പറ്റൂ അത്തരം സന്ദർഭങ്ങൾ. കാരണം സന്യാസിമാരെല്ലാവരും വൈരാഗ്യം കൊണ്ടല്ല സന്യാസിമാരാകുന്നു, മറ്റു രണ്ട് കാരണങ്ങൾ കൊണ്ട് സന്യാസിമാരാകുന്നു. കായക്ലേശം കൊണ്ടും മൗഢ്യം കൊണ്ടും മൂർഖത കൊണ്ടും അവരും കർമ്മത്തെ തേച്ചിട്ട് സന്യാസത്തെ സ്വീകരിക്കുന്നു. ആ സന്യാസത്തെ ദുഷിച്ചേ പറ്റൂ, ആ സന്യാസത്തെ നിന്ദിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് സമൂഹം ചിന്തിക്കും അത് ലോകപൂജയ്ക്കും ബഹുമാനത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും സന്യാസത്തെ സ്വീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് സന്യാസത്തെ നിന്ദിക്കുന്നതും ദുഷിക്കുന്നതും. കാരണം അതിന് പ്രമാണമുണ്ട്, വെറുതെ പറയുകയല്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ സന്യാസത്തെ സ്തുതിക്കുന്നുണ്ട്. അത് ഏത് സന്യാസത്തെ? വൈരാഗ്യം കൊണ്ടുള്ള സന്യാസത്തെയാണ് സ്തുതിക്കുന്നത്. പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ സന്യാസത്തെ നിന്ദിക്കുന്നുണ്ട് ഒരുപാട്. അത് ഏത് സന്യാസത്തെയാണ്? കായക്ലേശ ഭയം കൊണ്ടും മൗഢ്യം കൊണ്ടും വരുന്ന സന്യാസം. ശ്ലോകം പറയണമെങ്കിൽ പറയാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാവരും എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് സദാ ചൊല്ലിക്കൊണ്ട് നടക്കണം. ഞാൻ ദുഷിച്ചതിനും കൂടുതൽ ദുഷിച്ചിട്ടുണ്ട് സന്യാസത്തെ. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനായ വാർത്തികകാരൻ സുരേശ്വരാചാര്യനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം പറഞ്ഞുതരാം, കാണാ പഠിച്ചോളൂ. പ്രമാദിനോ ബഹിശ്ചിത്ത വിശുനാ കലഹോത്സുകാഹ സന്യാസിനോപി ദൃശ്യന്തേ ദൈവസന്തോഷിതാശയാഹ. പഠിച്ചോളണം, എഴുതിയെടുത്തോളണം, പിന്നെ ഞാൻ ചോദിച്ചാൽ പറയും വേണം. സദാസമയത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ അവസ്ഥയിലാണ് ഇത് പറഞ്ഞിരുന്നത്. പ്രമാദിനോ ബഹിശ്ചിത്ത പിശുനാ കലഹോത്സുകാഹ സന്യാസിനോപി ദൃശ്യന്തേ ദൈവസന്തോഷിതാശയാഹ. ചൊല്ലാൻ തന്നെ എന്തൊരു സുഖമാണ്! ഇത് പറയാതിരിക്കുന്നത് എങ്ങനെ? പ്രമാദികൾ സന്യാസിമാരെ വിശേഷിപ്പിക്കുകയാണ്. ഇവിടെ സന്യാസിന എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രമാദിന, പ്രമാദമുള്ളവർ. പ്രമാദത്തെ നമ്മൾ പല ഭാഗങ്ങളും ചർച്ച ചെയ്യും. ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്ന ആ ഭാഷ്യഭാഗം എടുത്തു നോക്കുക. അവിടെ പ്രമാദത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റു പല ഭാഗങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തുക, മുഖ്യമായിട്ടതാണ് പ്രമാദം എന്ന് പറയാം. താൻ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയും, അയ്യോ സ്വാമി അറിഞ്ഞില്ല അറിയാതെ ചെയ്തു പോയതാണ് എന്ന് മറുപടി പറയും. ഇതാണ് പ്രമാദം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടത് ചെയ്തു, അത് ചെയ്യാൻ പാടുണ്ടോ, അറിയാതെ ചെയ്തു പോയതാണ്. ഇതാണ് സന്യാസിക്ക് പറ്റുന്ന പ്രമാദം. എന്ന് പറഞ്ഞാൽ എന്താ, അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കുക, അത് പ്രമാദം. അറിഞ്ഞത് വേണ്ട സമയത്ത് ഓർക്കാതിരിക്കുക, അത് പ്രമാദം. അപ്പൊ സന്യാസിമാരിൽ ഇങ്ങനെ പ്രമാദമുള്ള സന്യാസിമാരുണ്ട്. ഈ പ്രമാദം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പ്രമാദം വരാൻ പാടില്ല. അപ്പൊ ഞാൻ അറിയാതെ ചെയ്തു പോയി എന്ന് പറയുന്നത് സമാധാനമല്ല. അപ്പൊ അവിടെ രണ്ട് കുറ്റം വരും. ഒന്ന്, അറിയാതെ ചെയ്തതിന്റെ ഒരു കുറ്റം. രണ്ടാമത്, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അറിയേണ്ടത് അറിയാതിരുന്നതിന്റെ ഒരു തെറ്റ്, അതിനും പ്രായശ്ചിത്തം ചെയ്യണം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, എന്താണോ അറിഞ്ഞത് സമയത്ത് ഓർക്കാത്ത തെറ്റ്, അതിനും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ മൂന്ന് പ്രായശ്ചിത്തം വേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളാണ് പ്രമാദി, പ്രമാദം. അപ്പോൾ പ്രമാദികളായ സന്യാസിമാരുണ്ട്. ഞാനല്ലേ പറയുന്നത്? ഞാൻ സ്വപ്നം കണ്ടത് ഗീതാകാരൻ പറഞ്ഞിട്ടില്ല, വ്യാസം പറഞ്ഞിട്ടില്ല, ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ സ്വപ്നത്തിൽ പറയണം എന്നൊന്നും പറയരുത്. ആണ് ശ്ലോകം കൂടെ പറയുന്നത്. ബഹിശ്ചിത്ത സന്യാസിന, ബഹിശ്ചിത്തന്മാരായ സന്യാസിമാരുണ്ട്. എന്നുവെച്ചാൽ ബാഹ്യകാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം. ബാഹ്യകാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈശ്വരപരമായ കാര്യങ്ങൾ വിട്ടിട്ട് ആത്മനിഷ്ഠാപരമായ വിഷയങ്ങളെല്ലാം തേച്ചിട്ട് വളരെ ബഹിർമുഖന്മാരായി അതിനെല്ലാം വിസ്മരിച്ചിട്ട് പ്രവർത്തിക്കുന്നവർ. നമ്മുടെ കർമ്മയോഗികളെ കുറിച്ചല്ല പറയുന്നു. തന്റെ മാർഗവും ലക്ഷ്യവും എല്ലാം വിസ്മരിച്ചിട്ട് വ്യവഹാരങ്ങളിൽ മുഴുകുന്നവരാണ് ബഹിശ്ചിത്തന്മാർ. അങ്ങനെയുള്ള സന്യാസിമാരുണ്ട്. പിശുനാഹ, പിശുന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, പരദൂഷണം പറയുന്നവർ. അങ്ങനെയുള്ള സ്വാമിമാരുണ്ട്. പലർക്കും സംശയമായിരിക്കും, പുസ്തകത്തിൽ ഉണ്ടോ അതെ, ഞാൻ വെറുതെ വായിച്ച് പറയുകയാണോ? ആണെങ്കിൽ പുസ്തകം എടുത്ത് ഉയർത്തി കാണിച്ചു തരാം. ഇതിനകത്തുണ്ട്. ആ പുസ്തകം ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ് എല്ലാവരും മറിച്ചു നോക്കുക. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പരദൂഷണം പറയുന്നത് സ്വാമിമാരുടെ പ്രധാന തൊഴിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശന ശബ്ദത്തിന് വേറൊരർത്ഥമുണ്ട്, അസൂയ എന്നുള്ള അർത്ഥമുണ്ട്. അസൂയ സ്വാമിമാർക്ക് ജന്മസിദ്ധമാണ്. ഗുണകർമ്മ വിഭാഗത്ത ഗുണകർമ്മങ്ങൾ കൊണ്ട് അവരിൽ വന്നു ചേരുന്നതാണ്. ജന്മസിദ്ധം എന്ന് പറഞ്ഞാൽ ചിലർ എതിർക്കുന്നതുകൊണ്ടാണ്. വിശന ശബ്ദത്തിന് ക്രൂരകർമ്മം ചെയ്യുന്നവനെന്ന അർത്ഥമുണ്ട്, മറ്റുള്ളവരെ പീഡിപ്പിക്കുക. അത് സ്വാമിമാരുടെ സ്ഥിരം തൊഴിലാണ്, അതാണ് പിശുന. ഈ അർത്ഥമൊക്കെ ഉണ്ടോ എന്നറിയാൻ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നിങ്ങൾ എന്താണ് വാചസ്പത്യമോ അതുപോലെയുള്ള എടുത്താ പൊങ്ങാത്ത സംസ്കൃത നിഘണ്ടുക്കളൊന്നും പൊക്കി നോക്കണ്ട. നമ്മളെ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ശബ്ദതാരാവലി നോക്കിയാൽ മതി. മിക്കവാറും അർത്ഥമൊക്കെ അതിനകത്തുണ്ട്. പിശുന ശബ്ദത്തിന് അവിടെ തന്നെയുണ്ട് ഈ അർത്ഥങ്ങളെല്ലാം. അതിനും കൂടുതൽ അർത്ഥം സംസ്കൃത നിഘണ്ടുക്കളിലുണ്ട്, കുറച്ചുകൂടി മോശമായ അർത്ഥം. ഇനി വളരെ സുപ്രസിദ്ധമായ കാര്യമാണ്, കലഹോത്സുകാഹ, കലഹപ്രിയന്മാരാണ് സ്വാമിമാര്. തമ്മിലടി എന്ന് പറയുന്നത് അവർക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഇതിൽ കൂടെ ഇനി എന്ത് പറയുന്നു സന്യാസിയുടെ മഹത്വം? ദൈവസന്തോഷിതാശയാഹ, ഇനി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാല് ഒരുപാട് സ്വാമിമാര് കരയും. അതുകൊണ്ട് എല്ലാം കൂടെ ചുരുക്കി എന്ന് പറയാണ്, ദൈവം കൊണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരത്തെയും കൂടെ പറയുന്നു. ദുർവാസനകൾ, ദുഷിച്ച സംസ്കാരം. അതുകൊണ്ട് സന്തോഷിതമായ എന്നുവെച്ചാൽ അങ്ങേയറ്റം ദുഷിച്ച ആശയം, അന്ധകരണം, അതാണ് ദൈവസന്തോഷിതാശയ. സംസ്കാരം കൊണ്ട് അങ്ങേയറ്റം ദുഷിച്ച അന്ധകരണത്തോടു കൂടിയവരായ സന്യാസിന അഭിദൃശ്യന്തി, അങ്ങനെയുള്ള സന്യാസിമാരെയും കാണാറുണ്ട്. അങ്ങനെയുള്ള സന്യാസിമാർ എന്നാ പറയുന്നു. അങ്ങനെയുള്ള സന്യാസിമാർ ഉണ്ടെന്നാ പറയുന്നു, ഇല്ലെന്നല്ല. ഇതിനങ്ങൾ സന്യാസിയുടെ നിന്ദയായിട്ടെടുക്കുമോ സ്തുതിയായിട്ടെടുക്കുമോ? ഇനി സന്യാസിമാരെ വേറെ നിന്ദിക്കുന്നതുണ്ട്. അത് സന്യാസി പരമ്പരയിൽപ്പെട്ടവരോ ആചാര്യന്മാരോ അല്ല, ഇതിനെ എതിർക്കുന്നവർ. ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി ബൃഹസ്പതി, നിങ്ങൾ കേട്ടിരിക്കും. ഈ സന്യാസം എന്ന് പറയുന്നത് ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവന് ജീവിക്കാനുള്ള ഉപായമാണ് എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നതുണ്ട്. അതിന് അല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധേയനായ സുരേശ്വരാചാര്യസ്വാമികളായത് പറയുന്നു. ഇതെന്തിനാ പറയുന്നത്? ഇതെഴുതി വെച്ചപ്പോൾ സ്വാമി ചിന്തിക്കേണ്ടതായിരുന്നു എന്താണ്? ഞാനിങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ സന്യാസിമാർക്ക് ലോകത്തിൽ ബഹുമാനം കുറഞ്ഞു പോകും, സന്യാസിമാരുടെ വയറ്റിപ്പിഴപ്പിന് ഇതൊക്കെ ദോഷമായി തീരുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല, ചിന്തിക്കാതെ എഴുതി വെച്ച്. അതുകൊണ്ടിന്ന് നമുക്കിത് പറയേണ്ടി വരുന്നു. എന്തിനാ ഇത് പറയുന്നത്? ഭാഷ്യകാരൻ തന്നെ ഒരിടത്ത് പറയും. ഭാഷ്യകാരൻ വര മതം അന്യമതക്കാരെയൊക്കെ വളരെ നിന്ദിച്ചിട്ട് ബ്രഹ്മസൂത്രത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പറയും, ഞാൻ നിന്ദിക്കുന്നുണ്ട്, പക്ഷേ അത് നിന്ദിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ കേൾക്കുന്നവനെ നിന്ദയായിട്ടെടുക്കരുത്. കേൾക്കുന്നവൻ ഇതൊക്കെ നിന്ദയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവന്റെ സംസ്കാരമാണ്, പറയുന്നവന്റെ സംസ്കാരമല്ല. അത് ഭാഷ്യകാരൻ തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും ഇതിന് നിന്ദ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വീകരിക്കരുത്. ഇതൊന്നും സന്യാസി നിന്ദയല്ല. ഇതൊക്കെ എന്താണ്? സന്യാസി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയാണ്. സന്യാസിയിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളതല്ല. സന്യാസിയിലും ഇതെല്ലാം സംഭവിക്കാം, അത് സന്യാസിമാർ മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭിക്ഷുശാസ്ത്രം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഭിക്ഷുകൾ അധ്യയനം ചെയ്യുന്ന ശാസ്ത്രം. അപ്പം അവരത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള പോരായ്മകൾ വരും. അല്ലാതെ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരായ്മ ഇല്ലാത്തവരെന്നുള്ള അർത്ഥമല്ല. കഴിഞ്ഞ തവണ ഞാൻ അമ്മയുമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അമ്മ കൂടുതലും പറഞ്ഞ് ഈ സന്യാസത്തെക്കുറിച്ചും സന്യാസിമാരെക്കുറിച്ചുമാണ്. അപ്പം അവിടെ ഇരുന്നവർ ഇതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷെ വളരെ സ്വരം താഴ്ത്തി, ഇത്രയും ആൾക്കാർ മുമ്പേ ഇരിക്കെ ഞാൻ മാത്രം കേൾക്കത്തക്ക രീതിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പലരും ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞ അവിടെ? തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം അമ്മ തന്നെ പറഞ്ഞു, അതൊന്നും പുറത്ത് പറയണ്ട, സ്വാമി മാത്രം അറിഞ്ഞിരുന്നാൽ മതിയെന്ന്. എന്തായാലും ഒന്ന് പറയാം, സന്യാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ സന്യാസത്തെ കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട്. രഹസ്യമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചവരുടെ ഞാൻ പറയാത്തത്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് സന്യാസത്തിന്. പിന്നെ ഒരു കാര്യം പറഞ്ഞ് അത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. മൊത്തത്തിൽ എനിക്ക് വലിയ മനഃപ്രയാസമാണ് എല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ എന്നോട് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം മനസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത്. ഇത്രയും തുറന്ന് ചർച്ച ചെയ്യുന്നു. എന്തായാലും എനിക്ക് ഇത് തുറന്നു പറയുന്നതിനുള്ള ലൈസൻസ് അമ്മ തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ശരിയായ രീതിയിൽ എടുക്കണം. അല്ലാതെ ഞാൻ ആരെങ്കിലും ആക്ഷേപിക്കുന്നതായിട്ടോ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുന്നതായിട്ടോ ആരെങ്കിലും മോശക്കാരനാക്കുന്നതായിട്ടോ ഒന്നും ധരിക്കരുത്. സ്വയം തുറന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും മറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പൊ ഞാൻ വേറെ രീതി പറയുന്നു. പല കാര്യങ്ങളും അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ ആദർശം എന്ന് പറയുന്നത് സ്നേഹം, കാരുണ്യം, പ്രേമം ഇതൊക്കെയാണ്. എനിക്കതൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടും പറയാം. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ല എന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് ഈ പറയുന്നതെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും വരരുത്. ഇതിനെല്ലാം നമ്മൾ വിമർശിക്കുമ്പോൾ അതിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കി വേണം വിമർശിക്കാൻ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരെങ്കിലും നിന്ദിക്കണമെന്ന് യാതൊരു മനസ്സിൽ അങ്ങനെ യാതൊരു താല്പര്യമില്ല. ഇത് മനസ്സിലാക്കണം. ഞാൻ ആദ്യം അമ്മയെ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. പലർക്കും അറിയാം ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം അത് അങ്ങനെ മാത്രമല്ല ചോദിച്ചത്, അമ്മയുടെ കാലശേഷം ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്താണ്? സാധാരണ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചോദിക്കാം. അമ്മയുടെ കാലശേഷത്തെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ചോദിച്ചു. ആദ്യം അമ്മ ഒന്ന് ചിരിച്ച് മറുപടി പറഞ്ഞില്ല, പക്ഷെ ഞാൻ വിട്ടില്ല, വീണ്ടും ചോദിച്ചു. വീണ്ടും ഒരു സന്ദർഭം വന്നപ്പോൾ വീണ്ടും മറുപടി പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറി, പക്ഷെ ഞാൻ വിട്ടില്ല. മൂന്നാമതും ചോദിച്ചു. ഉപനിഷത്തിൽ പറയുന്ന പോലെ ദ്വിതീയം തൃതീയം ഭവവാച പഠിച്ചിരിക്കും, ഓർമ്മ കാണത്തില്ല. രണ്ടാമതും മൂന്നാമതും ഞാൻ ചോദിച്ചു. മൂന്നോ നാലോ തവണ ചോദിച്ചു, എത്ര തവണ ചോദിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഒരു മറുപടി കിട്ടിയേ പറ്റും. കാരണം അമ്മ തന്നെ സൃഷ്ടിച്ച ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അമ്മയുടെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ ഏത് കാര്യങ്ങളിലൂടെ പറയുമ്പോഴും എന്റെ മനസ്സിൽ അതുണ്ട്. ഇവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശങ്കരാചാര്യരെ പഠിപ്പിച്ചാലും വേറെ ആരെ പഠിപ്പിച്ചാലും എന്ത് പറഞ്ഞാലും അവസാനം അമ്മ പറഞ്ഞു, ഞാൻ പിടിവിടാത്തതാണ്. അമ്മ പറഞ്ഞു, അപ്പോ അമ്മയുടെ പ്രധാന ശിഷ്യൻ മുമ്പേയിരിക്കുകയാണ്. പ്രധാന ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവരുടെയൊക്കെ കാലത്ത് ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകും എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പേ ഇരുന്ന് പ്രധാന ശിഷ്യനാണ്. അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ച്, അമ്മയുടെ ശിഷ്യനെയും ശ്രദ്ധിച്ച്, അമ്മയെയും ശ്രദ്ധിച്ചു. രണ്ടുപേർക്കും ചെറുതായിട്ട് നര വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടുപേരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇവരുടെ കാലം നമ്മ പറയുന്ന അമ്മയുടെ കാലം തന്നെ വലിയൊരു വ്യത്യാസം വരാൻ വഴിയില്ല. അപ്പൊ ചുരുക്കത്തിൽ അമ്മ പറയുന്നതിന്റെ താല്പര്യം എന്റെ കാലത്ത് ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാണ്. എന്റെ കാലത്ത് ഇതൊക്കെ നേരെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രഹസ്യമല്ല, കുറച്ച് തന്നെ പറഞ്ഞ അവിടെ ഇരുന്നവർ കേട്ടിരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ അവിടെ ശ്രദ്ധിച്ചിരിക്കില്ല. ഒരുപാടേ മുമ്പ് വെച്ചാ പറഞ്ഞത്, അതിനോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ കാലത്ത് ഇതൊക്കെ നേരെ പോകുമെന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താ? അമ്മ തന്നെ പറഞ്ഞു, ആ ഇനി വരും കാലം അതൊക്കെ പോക്ക് തന്നെ പറഞ്ഞു. ഒരു പകുതി മനസ്സോടുകൂടി, പൂർണ്ണമായും ഇതൊക്കെ നശിച്ചു പോകുന്നുള്ളതല്ല, എന്നാലും അവിടെ ഇരുന്നവരൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള രീതി പറഞ്ഞാണ്. അപ്പൊ അമ്മയുടെ പ്രധാന ശിഷ്യന്മാരുടെ കാലവും അമ്മയുടെ കാലവും എന്ന് പറയുന്നതിന് വലിയ വ്യത്യാസം. അത് കഴിഞ്ഞ് വരുന്ന അനന്തര ഒരു തലമുറയുടെ കാലത്ത് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ്. കാരണം അമ്മയുടെ നേരിട്ടുള്ള ശ്രദ്ധ വിടുമ്പോൾ ഇതിന്റെ ഭാവി എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ആരാശ്രയിച്ചിരിക്കുന്നു ഇതിന് വരുന്ന ഭാവി തലമുറയെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഭാവി തലമുറ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാജന്റെ ഭാവി തലമുറ, ഭാവിയിൽ വരുന്ന സന്യാസിമാരും ആത്മീയ സാധകന്മാരും ഒക്കെയാണ്. അപ്പൊ അവരെ ആശ്രയിച്ചാണിരിക്കുന്നതിന്റെ ഭാവി. നമുക്കതിനെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയില്ല. എന്താണ് ജനകൻ പറയുന്ന എന്താണ്? ഇതെല്ലാം ദഹിച്ചു പോയാലും ജനകനൊന്നും സംഭവിക്കത്തില്ല. മഹാത്മാക്കളുടെ എല്ലാം നിലപാടതാണ്. അവരിതിൽ ആഗ്രഹത്തോടുകൂടിയോ ഒന്നും ചെയ്യുന്നില്ല. വന്നുചേരുന്ന കർമ്മങ്ങൾ പ്രവർത്തിച്ചു പോകുന്നു. മഹാത്മാക്കളെ സംബന്ധിച്ച് ഭാവിയെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയില്ല. വർത്തമാനത്തെക്കുറിച്ച് യാതൊരു വ്യാകുലതയില്ല പരമാർത്ഥത്തിൽ. എന്നാലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ഭാവി എന്ന് പറയുന്നത് വ്യക്തികളെ ആശ്രയിച്ചായിരിക്കുന്നു. അപ്പൊ അവർ ഇതിനെക്കുറിച്ചെല്ലാം തുറന്നു മനസ്സിരുത്തി തന്നെ ചിന്തിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ആ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം തുറന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയ ആചാര്യന്മാരും ഇതൊക്കെ ചർച്ച ചെയ്ത് അതുകൊണ്ട് കുറെയെല്ലാം പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ധർമ്മം, ഈ സമ്പ്രദായങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നത്. അതിലെ പോരായ്മകളാണ് ഇന്നത്തെ ഈ സമ്പ്രദായങ്ങൾ കാണുന്ന പോരായ്മകൾ, അത് ശരിക്കും ഉൾക്കൊള്ളാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, തസ്മാത് അവിരക്തകൃത സന്യാസാപേക്ഷയ നിഷ്കാമ കർമാചരണമേവ ശ്രേയം. അതുകൊണ്ട് ആ സന്യാസം അത് വേണ്ട എന്നുള്ള പക്ഷക്കാരനാണ് ആചാര്യന്മാരിലെന്താണ് അവിരക്തകൃത സന്യാസാപേക്ഷ. മോഹത്തോടുകൂടി ചെയ്യുന്ന സന്യാസങ്ങൾ, പല മോഹങ്ങളോടും കൂടി ചെയ്യുന്ന സന്യാസം, അതാണ് അവിരക്തകൃത സന്യാസം. അതിനപേക്ഷിച്ച് നല്ലത് നിഷ്കാമകർമാചരണമാണ്. അതുകൊണ്ടാണ് നിഷ്കാമകർമാചരണത്തിന് പ്രാധാന്യം കൊടുത്ത് ഗീത ഇതുവരെയും വ്യാഖ്യാനിച്ചത്. പലരും സംശയിക്കും, ഗീതയിൽ തത്വജ്ഞാനമല്ലേ പറയുന്നത്, സർവകർമ്മ സന്യാസമല്ലേ പറയുന്നത്, പിന്നെ എന്തിന് കർമ്മയോഗത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു? അതിന് സമാധാനം ഒരു അദ്വൈതാചാര്യൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഗീത വ്യാഖ്യാനത്തിൽ പ്രാധാന്യം കൊടുത്തത് നിഷ്കാമ കർമ്മയോഗാനുഷ്ഠാനത്തിനാണ്. അവിരക്തകൃത സന്യാസാപേക്ഷയ നിഷ്കാമ കർമാചരണമേവ ശ്രേയ. ഇത് അദ്വൈതാചാര്യന്റെ അഭിപ്രായമാണ്. പ്രയോഗത്തിൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിനും നമ്മുടെ അനുഷ്ഠാനത്തിനും എന്താണ് ഇങ്ങനെയുള്ള സന്യാസത്തെ അപേക്ഷിച്ച് നിഷ്കാമ കർമാചരണമാണ് ശ്രേയസ്. അത് മാത്രമല്ല, അദ്വൈത ഭാഷയത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അദ്വൈത സ്ഥാപനമാണ് അവിടെ പ്രധാനമായ ഉദ്ദേശം. അതുകൊണ്ട് അവിടെ നിഷ്കാമ കർമ്മയോഗത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കർമ്മസന്യാസത്തിനാണ്, അതിനോട് ചേർന്ന് വരുന്ന തത്വജ്ഞാനത്തിന്. പക്ഷെ ഗീതാകാരൻ അങ്ങനെയല്ല. ഗീതാകാരൻ ഗീതാശ്ലോകങ്ങളിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിഷ്കാമകർമാനുഷ്ഠാനത്തിനാണ്. അത് ഈ ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അല്ലാതെ ഇവിടെ പറയുന്നതുപോലെ അവിരക്തകൃത സന്യാസത്തിനല്ല. അപ്പൊ ഗീതാശ്ലോകങ്ങൾക്കനുസരിച്ചും ഇവിടെ നമ്മുടെ ചർച്ചയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്താണോ നിഷ്കാമ കർമ്മയോഗ അനുഷ്ഠാനത്തിനാണ്. വിരക്തകൃത സന്യാസം കുറിച്ചുകൂടെ പറയുന്നു, അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഗീതയിൽ എല്ലാ തരത്തിലും നമ്മൾ ആശ്വസിപ്പിക്കും. ഒരു കാര്യം പറയുന്നത് എന്താണോ, സ്വത്വമപ്പി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. ഈ ധർമ്മത്തിന്റെ ലേശ അനുഷ്ഠാനം മതി, ഒരുവനെ ഈ സംസാര ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടൻ ആ ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ പറയും എന്താണ്? മനുഷ്യാണ സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധൈ യദതാമവി സിദ്ധാനം കശ്ചിത് മാമേത്തി തത്വത. രണ്ടും നമ്മൾ ഉൾക്കൊള്ളു, ഒന്ന് മാത്രം സ്വീകരിച്ചാൽ പോരെ. യദതാമവി സിദ്ധാനാം, സിദ്ധന്മാര് പരിശ്രമിക്കുന്നവർ. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ പറയും, പരിശ്രമിക്കുന്ന സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയും, നിഷ്ഠാവാനായ സ്ഥിതപ്രജ്ഞനെ കുറിച്ചും പറയും. അതാണ് യദതാമവി സിദ്ധാനാം. സന്യാസിമാരെ കുറിച്ചും മറ്റും പറയുന്നതാണ്. അതിൽ തന്നെ കശ്ചിത് മാം വ്യക്തി തത്വത, അതിനും അപൂർവ ഒരുവന് മാത്രമേ നേരെ പോയി ഞാനുമായി കൂട്ടിമുട്ടാൻ പറ്റത്തുള്ളൂ, നേരിൽ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്തുകൂടി എന്താണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? പിന്തിരിയരുത്. പക്ഷെ മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ വൈഷമ്യത്തെ നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞ് അതൊരു മോഹമായി സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലത് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ സന്യാസം കൂടുതലും കാണുന്നത് അവിരക്തകൃത സന്യാസമാണ്. കാരണം അതാണ് ഇവിടെ മൂന്ന് തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതലും ചർച്ച ചെയ്യേണ്ടി വരുന്നത് വിരക്തകൃത സന്യാസത്തെക്കുറിച്ചല്ല, അവിരക്തകൃത സന്യാസത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് സന്യാസസ്ഥിതിയെക്കാളും സ്തുതിയെക്കാളും കൂടുതലും സന്യാസ നിന്ദയാണെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ആ വിഷയമാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് സന്യാസം അതിനാ കൂടുതലും കാണുന്നത്. അമ്മ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ ഈ പണിയൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ സന്യാസത്തിന് മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പക്ഷേ വൈഷമ്യങ്ങളുമുണ്ട്. ആ വൈഷമ്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നത്. മഹത്വത്തെക്കാൾ വരി അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ആചാര്യന്മാര് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും മനസ്സ് തുറന്ന് ചിന്തിക്കുന്നത്. നമ്മളിതിനെ എന്നാ ഒരു ആത്മവിമർശനമായി സ്വീകരിക്കുക, തുറന്നു ചിന്തിക്കുക, എന്നിട്ട് നേരെ വഴിക്ക് പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സഹായിക്കും. അല്ല, ഇതെല്ലാം അനാവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ ഇതെല്ലാം വെട്ടിക്കളയാം, അതിന് നിങ്ങൾക്ക് അവസരം വരും. അപ്പോൾ അവിടെ അത് ഉപയോഗിച്ചോളുക. സന്യാസാത് ബ്രഹ്മണസ്ഥാനം അശ്രദ്ധയാ കൃത സന്യാസോപ്പി അസന്നേവ. സന്യാസത്തിൽ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ആ സന്യാസം അസത്താണ്. ഇവിടെ പറയുകയാണ്, എന്റെ വാക്കല്ല. എന്തുകൊണ്ട്? സന്യാസ ബ്രഹ്മണസ്ഥാനം, സന്യാസം കൊണ്ട് പ്രാപിക്കേണ്ടത് എന്താണ്? ആ ബ്രഹ്മണസ്ഥാനം പരമാത്മപ്രാപ്തിയാണ്. അല്പമെങ്കിലും അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ആ സന്യാസം തന്നെ അസത്തായിത്തീരും. ഇതൊക്കെ ഇത്രയും വ്യക്തമായി ആചാര്യന്മാർ പറയുമ്പോൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്നെങ്ങനെ നടിക്കാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ആചാര്യന്മാർ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സംസ്കൃതം പഠിക്കുക, ഈ ഭാഷ്യങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അവിടെ ഞാൻ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ താങ്ങാൻ പറ്റുന്നില്ല, വളക്കേയല്ലേ പാടുള്ളൂ, ഓടിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ലൗകിക ന്യായം അനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മൃദുവായി പറയുന്നത്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരെ, ഇരുന്ന് കേൾക്കില്ല, എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ടി വരും. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോവും. അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇതെല്ലാം ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് വെറുതെ എന്റെ വാക്കുകളിൽ കയറി പിടിച്ച് വിമർശിക്കാൻ നോക്കരുത്. അല്ല, അതിനൊന്നും പ്രാപ്തിയുള്ളവർ ഈ പരിസരത്തങ്ങ് ജീവിച്ചിരിക്കുമില്ല, അത് മറ്റൊരു കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരിക്കും അതാണ് വേണ്ടത്. അതുകൊണ്ട് ഈ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആചാര്യസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് കാമ്യകർമ്മങ്ങളുടെ ന്യാസം ഉപേക്ഷിക്കേണ്ടത് സന്യാസം. നിത്യ നൈമിത്തിക കർമ്മങ്ങളുടെ ഫലത്യാഗം, അതാണ് ത്യാഗം. മറ്റു ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയാണ് സന്യാസം. മറ്റ് കർമ്മമെന്നുള്ളതല്ല, സർവകർമ്മങ്ങളുടെയും ഫലത്യാഗമാണ് ത്യാഗം എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ ഭഗവാൻ വാച്ച് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം ഗവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മപ്രാഹുർമനീഷിണഃ യജ്ഞദാനതപകർമ്മ നത്യാജ്യമിതി ചാപരേ നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സമ്പ്രകീർത്തിത യജ്ഞോ ദാനം തപകർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പവനാനി മനീഷിണാം യേതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർഥ നിശ്ചിതം മതമുത്തമം നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗ തമസപരികീർത്തിത ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത്യചേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത് കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചെയ്യുക സത്യാഗസാത്വികോമത നദ്യേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയാ നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷത യേസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ അത് സന്യാസിനം ക്വചിത് പഞ്ചേ മാനി മഹാബാഹോ കരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥഗ്ജ്യേഷ്ഠാ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിര്യത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചേതേതസ്യ ഹേതവഃ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യാകൃതബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാ വിസൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.